ഗമ്മൃഗത്വം ഗമ്മിന്റെ മകാരത്തിന് എന്തോന്നു ഛിഷുഗമിയമ. അടുത്ത സൂത്രം വന്നു ഛേച്ച. അടുത്ത് ഗച്ഛ. ഗച്ഛതി ഗച്ഛത ഗച്ഛന്തി ഗച്ഛസി ഗച്ഛത ഗച്ഛത ഗച്ഛന്തി ഗച്ഛ. ഗമധാതു വരുമ്പോ ഗമ ലിട്ട് തിപ്പ് നല്ല അവിടെയും മാറ്റമില്ല. ഇനി ഓരോ ധാതുക്കൾ വരുമ്പോഴും പഠിച്ച് ലിട്ടിൽ ഏതൊക്കെ സൂത്രങ്ങളാണ്, ആശീർലിംഗിൽ ഏതൊക്കെ സൂത്രങ്ങൾ വരും, ലുങ്ങിൽ ഏതൊക്കെ സൂത്രങ്ങൾ വരും, ഇത്രയും അറിഞ്ഞിരിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണോ, എന്തുകൊണ്ട് അതെല്ലാം അർദ്ധാതുകങ്ങളാണ്. അർദ്ധാതുകങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സൂത്രങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ സാർവധാതുകത്തിലാണെങ്കിൽ അത്രയും കുഴപ്പം വരുന്നത്, ചില ധാതുക്കൾക്ക് പ്രത്യേകമായി വരുന്നേ ഉള്ളൂ. ധാതുക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു ഈഷഗമിയമാം ഛ, പിന്നെ ശ്രുവഹ്രവിച്ച, ഇങ്ങനെയൊക്കെ. ശപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഒരു ഒരു പ്രകടനത്തിൽ സർവധാതുകളിൽ വലിയ മാറ്റം വരത്തില്ല. പിന്നെ മാറ്റം വരുന്നത് പരസ്മീപദം ആത്മനേപദം എന്നുള്ള രീതിയിലാണ്. പരസ്മീപദമാണെങ്കിൽ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ലിട്ടിൽ വരുമ്പോൾ അങ്ങനെയല്ല, പരസ്യത്തിൽ തന്നെ ഒരുപാട് സൂത്രങ്ങൾ ധാതുക്കളുടെ പൊതുവായ രീതി അനുസരിച്ച്. ഗമധാതു ലിട്ട് തിപ്പ് നല് വിധിസ്ഥിതി കസ്യ സൂത്രസ്യ പ്രാപ്തി ഭവതി. അത് ബുദ്ധായ വരാം. അതേ മധ്യനാദേശാതെ ലിഡി വരും. എന്തുകൊണ്ട് ആദേശം ഇവിടെ വരും? അത് മാത്രമാണ് ആദേശം വരുന്നതുകൊണ്ട് മാത്രമാണ്. നിമിത്താദേശാധികം ഭവതി ദന്തം ബാക്കി തദവേശ്യ അസംയുക്ത സമ്മദ്ധ്യസ്യ അതയത്വം അഭ്യാസലോപച്ച ബാക്കിയാണ് കീതിലടി. നോക്കി പറഞ്ഞു, കുഴപ്പമില്ല, നോക്കിയെങ്കിലും പറഞ്ഞല്ലോ. കീതിലടി അപ്പൊ അതുകൂടെ വരത്തില്ല. കിത്തിൽ നോക്കിയാൽ മതി അത്. പിന്നെ ഇവിടെ എന്തുവരും? ദിത്വം ഗമ ഗമ അഭ്യാസകാര്യം എന്തൊക്കെയാണ്? ഹോസ്റ്റു അഭ്യാസി ചർച്ച ഹർസുവസൂത്രം പ്രവർത്തിക്കോ? പ്രവർത്തിക്കാം, കുഴപ്പമൊന്നുമില്ല, ആവശ്യമില്ല തന്നെ ഉള്ളു. ജഗമ നൽ എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? അതുബദ്ധായ വൃത്തി വന്നിട്ട് ജഗാമ. ജഗാമ ഗമ നല്ല ലളിദ്ധാതുരനഭ്യാസ സിദ്ധിത്വം ഫലാതിശേഷ്യം കോസ്റ്റു അഭ്യാസ ചർച്ച ജ ഗമ നല്ല അതുബദ്ധായ വൃദ്ധി ജഗാമ അച്ചോഞ്ഞണതി വരൂ. അച്ചില്ലേ, ഗമിൽ അച്ചുണ്ടല്ലോ, ഗമിൽ അച്ചുണ്ടല്ലോ, ആ ജന്തമല്ല, വെറുതെ ചിന്തിക്കണം, നമുക്ക് നഷ്ടമൊന്നും വരുന്നുണ്ടല്ലോ, അത് വരുമോ ഇത് വരുമോ അത് വരുമോ ഇത് വരുമോ എന്നൊക്കെ വെറുതെ അങ്ങ് ചിന്തിക്കണം, എന്നാലേ അത് വ്യക്തമാകുള്ളൂ. അതിന് യാതൊരു ദാരിദ്ര്യവും വിചാരിക്കരുത്, പിശുക്കും വിചാരിക്കരുത്. ചിന്തിക്കുന്ന കാര്യത്തിൽ മാത്രം വ്യാകരണം പഠിക്കുമ്പോൾ ഒരു പിശുക്കും വിചാരിക്കും, ഇഷ്ടം പോലെ ചിന്തിച്ചോണം, അത് വരുന്നു ഇത് വരും, എത്രയോ സൂത്രങ്ങളുണ്ട്, എന്നാലേ ഉറക്കത്തുള്ളൂ. ജഗാമ ഗമ അതുസ് ഏതെങ്കിലും ആജ്ഞാദേശം ഉണ്ടെങ്കിലും അത് വരത്തില്ല. എന്തുകൊണ്ട്? ദുർവചനയാച്ചി എന്താ അത് പറയുന്നത്? വൃത്തിയിൽ നിത്യനിമിത്തെ അച്ചി അജാദേശോ നസ്യ ദ്വിത്യ കർത്തവ്യ. അപ്പോ എന്ത് വരുന്നു? ഗമ അത്തുസം തന്നെയിരിക്കുന്നു, മറ്റൊന്നിനും വരാൻ പറ്റില്ല. പിന്നെ ദിത്വം വരും. ഗമ ഗമ അതുസ് കലാദേശ അഭ്യാസ ഗമ അതുസ് എന്നിരിക്കും വരുന്നു. അടുത്തത് എന്താണ്? ഗമ ഹന ജന ഘന ഘസാം ലോപ കിങ്തി അനങ്ങി. ഏഷം ഉപധായ ലോപോ അജാതു നീതി നതു അങ്ങി. ഗമ ഗം ലുഹത്തോ ഗതു ഹന അനഹിംസാഗത്യോ ജന ജനി പ്രാദുർഭാവേ ഖന ഖനുവിധാരണേ. ഖസ് എന്ന് പറയുന്നത് ആദേശമാണ്, ഇലട്ടി അന്യദരസ്യം. അത് ധാതുവിന് ഖസ് ആദേശം വരുന്നതാണ്. അത് ഇനി വരും. ഇതിൽ നമ്മൾ ബാക്കിയൊന്നും ഇപ്പൊ ചിന്തിക്കാൻ പോകണ്ട. ഗമ ഗമ്പോ ഏഷാം ഉപധായ, ഇവയുടെ ഉപധയ്ക്ക് ലോപം വരും. ലോപോ അജാതോ കീർത്തി നീതി പരേ. അജാതോ കീർത്തി നീതി ച പരേ ഏഷാം ഉപധായ ലോപഹസ്യ അതിനകത്ത് അങ്ങി. അത് ഉദാഹരണം വരും. എന്തുകൊണ്ട് അങ്ങി എന്ന് പറഞ്ഞു? ഇപ്പൊ ഇവിടെ നോക്കുക, ജ ഗമ അതുസ് പരത്തിൽ കിത്താണോ കിത്താണോ? കിത്ത് കിത്താണ്. സൂത്രം ഏത്? കിത്തെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഉദാഹരണം കിട്ടത്തില്ല. വേദത്തിൽ എങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ, ലോകത്തില് ഇല്ല. എന്തായാലും കിത്ത് പരമിരിക്കുന്നുണ്ടെന്ന് ഒരു ജ ഗ മ ഇത്യത്ര ഉപധാലോപേ ജ ഗ മ അതു ജഗ്മതുഹു ജഗ്മ ഗമ ഹന ജന ഘന ഘസാൻ ലോപ കിങ്തി അനങ്ങീതനേന സർവത്ര ഉപധാലോപേ കൃതേ ജഗ്മ ഇതി ഭവതി ജഗ്മ അതുസ് ജഗ്മതുഹു ജഗ്മ അല്ല ജഗ് മ ആണ്. ഞാൻ പറയുമ്പോൾ തെറ്റിച്ചാലും നിങ്ങൾ സ്വയം കറക്റ്റ് ചെയ്തോളാം. ജഗ്മ ഉസ് ജഗ്മഹു. പിന്നെ ഗമ ധാതുവാണ്. മകാരാന്തത്തിൽ ഏതൊക്കെയാണ് അനട്ട് ധാതുകൾ? ആ ഗമന ചത്വാര, നാലെണ്ണേ ഉള്ളൂ. പഠിക്കുന്നതിന് ഒരു പ്രയാസമില്ല. ഗമ നാമ ഗമ രമ അനട്ട് ധാതുവാണ്. പക്ഷെ അകാരവാനാണ്, അതുകൊണ്ട് എന്തോരും അകാരവാൻ വായ തന്നിട്ട് ധലി കേട്ടയും ഹൃദന്ത ഈതൃ നിത്യാദ്യൂലടി. സൂത്രം ഏതാണ്? സൂത്രം സൂത്രം ഉപദേശേ അത്വത ഏകാച്ച ഉപദേശാനന്ദാത കൃഷ്ണബ്രഹ്മശ്രുശ്രുഡി ഉപദേശേ അത്വത കഴിഞ്ഞു പിന്നെ വരുന്ന ഈ സൂത്രോ ഭാരദ്വാജസ്യ. ഞാൻ ചോദിക്കുന്നത് മനസ്സിലെപ്പോഴും ഓർത്ത് അതിനെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഉപദേശാത്വത കേട്ടിട്ടില്ലേ? അതാണ് പാട്ടിൽ എഴുതിയത്. എന്താണ് ജന്തുവകാരവാൻവായ ദാസ്യനടുധലി വേട്ടയും വികല്പായിട്ടിട്ട് വരും. ഇവിടെ നോക്കേണ്ടത് ഗമിലെ ഉപതയ്ക്ക് ലോകം വരുമോ എന്നാണ്. എന്തുകൊണ്ട് കിത്ത് പരത്തിലല്ല, പരത്തിലിരിക്കുന്ന എന്താണ് പിത്ത്. ജഗമിധ ജഗമിധ ജഗമ ഇട്ട് വരാത്ത പക്ഷം ജഗമെന്നിരിക്കുമ്പോ സൂത്രം വരുന്നു നഷ്ടാവതാന്തസ്യ ജലി മകാരത്തിന് നിസ്വാരം വരുന്നു. പരസവർണം വരൂ. വരൂ. ആ അനുസ്വാരസ്യ പരസവർണം വന്നിട്ട് എന്തായി മാറും? നാ. അതുകൊണ്ടാണ് ജഗന്ധ ജഗമിത ജഗന്ധ ജഗ്മ അതുസ് ജഗ്മതുഹു ജഗ്മ ആ ജഗ്മ ഉത്തമപുരുഷന്റെ സൂത്രം വരുന്നു നല്ലോ വാ വരുന്നുണ്ട്. നിത്പക്ഷത്തിൽ എന്തോരും ജഗാമ നിത്തല്ലെങ്കിലോ സൂത്രം വരുന്നു നിത്ത് അല്ലാത്ത പക്ഷത്തിൽ ഏത് സൂത്രം വരുന്നു എന്നാ ചോദിച്ചു. ജഗമ നല്ലല് നിത്വം വരുന്ന പക്ഷത്തിൽ സൂത്രം നമ്മൾ പറഞ്ഞു. നിത്വം വരാത്ത പക്ഷത്തിലെ സൂത്രം എന്നാ ചോദിച്ചു. അതുബുധായയുടെ വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുബുധായയുടെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? എന്താ നിത്യം നീത്തി. ഇവിടെ നിത്തോ നിത്തോ ഇല്ലല്ലോ. ഉത്തമോ വാ ഇപ്പോഴാ പ്രവർത്തിക്കുന്നത്. അതെന്തിനു വേണ്ടി? ഒരു നിസ്സാരമായ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കിടന്ന് കുഴയേണ്ട കാര്യമില്ല. ഒരു സൂത്രവും വരുന്നില്ല അവിടെ. ഒരു സൂത്രം അവിടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ജഗമ ജഗമ എന്നിരിക്കും. ജഗാമ ജഗമ ജ ഗമ ബാമ രണ്ടിടത്തും എന്തുവരും? പ്രാദ്യന്യൂലടി ഇട്ട് വന്നു കഴിഞ്ഞു പിന്നെന്തുവരും? ലോപം ഗമഹ നജന ഘന ഘസാം ലോപഹ കിങ്കന ലോപം വന്നു. ജഗ്മിവ ജഗ്മിമ ലുട്ടില് വളരെ സിമ്പിളാണ്. ഗമുത്ത ഇട്ട് വരുന്നില്ല. ഏ സൂത്രം പ്രവർത്തിക്കുന്നു? ഗമുത്ത അടുത്ത് അനുസ്വാരസ്യ പരസവർണ ഗന്ത ഗന്ധാരോ ഗമ സ്യാതിരിക്കുന്നിടത്ത് വരത്തില്ല. അനിട്ട് ധാതു ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് എല്ലാ രൂപം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഗമിഷ്യത് ഗമിഷ്യന്തി എല്ലാവർക്കും അറിയാം. സൂത്രം എന്താണ്? ഗമേരിട്ട് പരസ്മീപദേശു ഗമേ പരസ്യ സാദേരാർദ്ധാദിട്ട് പരസ്മീപദേശു പരസ്മീതമാണ്. സാദി ആർദ്ധാദമാണ്. സ്യ ഗമ സ്യാ തി ഇതി സ്ഥിതേ സ്യാ ഇത്യസ്യ സാധ്യ അർദ്ധദാതുകത്വ പരസ്മിവതേ തി പരേ സ്യാ ഇത്യസ്യ കിട്ടിക്കൃതേ ആദ്യവയോത്തി അനുബന്ധലോകേ ഗമ ഈ സ്യാ ഇത്യത്ര സകാരസ്യ ആദേശ പ്രതിവിത്തിനിഷത്വേ ഗമിഷ്യതി ഗമിഷ്യതഃ ഗമിഷ്യന്തി ഗമിഷ്യസി ഗമിഷ്യാമി ഗമിഷ്യാവഹ ലോട്ട് എളുപ്പമാണ്. ഗമ വിഷുഗമിയമാം ഛ വ്യച്ഛ ഗച്ഛാവ ലങ് അഭിസരളമിവ ഗച്ഛാതി ആഗച്ഛാതി ആഗച്ഛത് അഗച്ഛത് അഗച്ഛതാം അഗച്ഛൻ അഗച്ഛ അഗച്ഛതം അഗച്ഛത അഗച്ഛം അഗച്ഛാവ വിധിലിംഗി ഗച്ച തിപ്പ് യാസുട്ട് അതോയ ഗുണം യകാർലോകം ഗച്ഛേത് ഗച്ഛേതാം ഗച്ഛേയുഹു ഗച്ഛേഹേ ഗച്ഛേതം ഗച്ഛേത ഗച്ഛേയം ഗച്ഛേവ ഗമ യാസതി ഇതസ്യകാ ലോപഃ സ ഇത്യസ്യ സ്കോസമ്യുഗദ്യരന്തി ചെയ്തുവ ഗമ യാത് ഗമ്യാത് അത്ര ഭാഗമഹന ജനഖന ലോപഹ എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾക്ക് ഇത്താണല്ലോ. ഇതും കിത്താണ്, എന്തുകൊണ്ടാ ലോകം വരുന്നില്ല? അജാതിയില്ല. അജാതി ഉണ്ടെങ്കിലേ അത് വരത്തുള്ളൂ. ലോകം ഇരിക്കാൻ സൂത്രമൊന്നും വരത്തില്ല. ഇഷുഗമി യമച്ഛായും വരുന്നില്ല. എന്തുകൊണ്ട്? ശിത്തില്ല. പിന്നെ വേറെ ഒന്നും വരാനില്ലെങ്കിൽ അവിടെ നിർത്തണം. ഗമയാത് ഗമ്യാത് ഗമ്യസ്ഥാം നഷ്ടപദാന്ത ജലി വരേണ്ടതാണ്. എന്തുകൊണ്ട് വരുന്നില്ല? ജലില്ല. എന്നിട്ടിപ്പോ അറിയാം. ഗമ്യാത് ഗമ്യസ്ഥാം ഗമ്യാസ ഗമ്യ ഗമ്യസ്ഥം ഗമ്യസ്ഥ ഗമ്യാസ ഗമ്യാസ ഗമ്യസ. അടുത്ത് ഗമ തിപ്പ് ലുങ് ലങ് ലുങ് ഷടുദാത്ത. പഴയ സൂത്രം വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചെയ്തു വയ്ക്കാം. ആ ഗമ പുതിയതിനെ പിന്നെ ചെയ്യാം. പ്രക്രിയ അനുസരിച്ച് അത് അവസാനം ചെയ്താൽ മതി. നമ്മുടെ സൗകര്യത്തിന് അങ്ങനെ ചെയ്യാം. ആഗമ തിപ്പ് ഇതസ്യകാർ ലോകം അവൃക്തമായിട്ട് എന്തുവരും? പക്ഷെ അവിടെ പറയുന്നുണ്ടെന്നാണ് അസ്തിസ്ഥിച്ചോ അപ്രകൃതേ. പക്ഷെ ഇവിടെ എന്താ വരുന്നത്? ചിലങ്ങി പുഷാദി ദ്യുതാദി ഹൃദ പരസ്യപ്രദേശു പുഷാദി ദ്യുതാദി ഹൃദ. അവിടെ എന്താ സന്ധി വന്നിരിക്കുന്നു? ആണ് അവിടെ പരത്തിലിരിക്കുന്നത്. ദ്യുതാത്തിയാണ് എണ്ണ ഒന്ന്. പുഷാദി ദ്യുതാദി ഹൃദിത ഇവിടെ വന്ന ഈ ധാതു തന്നെ. ഇത് കൂടാതെ ഇവിടെ പറയുന്ന പുഷാദിയും ദ്വിതാദിയും അതേതാണെന്ന് ചിന്തിച്ച് പ്രയാസപ്പെടേണ്ട, വരും ഉടനെ തന്നെ നേരിട്ട് കാണും ആരൊക്കെയാണ് പുഷാദി ആരൊക്കെയാണ് ദ്വിതാദി. ചിന്തിച്ച് സമയം കളയണ്ട. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം വൃത്തി പറയുന്നുണ്ട്, ഷൻവികർണ പുഷാദേഹേ ദ്വിതാദേഹേ ഋതിതസ്ത പരസ്യ ചലേരങ് പരസ്മീപദേശു. ഷൻവികർണ പുഷാദേഹേ ദ്വിതാദേഹേ ഋതിതസ്ത പരസ്യ ശ്ലേഹേ അങ് പരസ്മീപത്തേഷു. അങ്ങനെയാണ് ഷൻവികരണ പുഷാദി, പിന്നെ വേറെ ദ്വിതാദി, ഋതത്ത്, ഇവയുടെ പരത്തിലിരിക്കുന്ന ചിലേക്ക് ചില ഹസിച്ച് വരുന്നതിന് പേരെ എന്തുവരും? അങ്ങ് വരും. എപ്പോ? പരസ്യമിപദം പരമിരിക്കും. എന്നുവെച്ചാൽ ഇവിടെ തിപ്പ് പരമിരിക്കും. അതിന്റെ പുഷാദിക്ക് മാത്രം പറഞ്ഞു ഷൻവികരണമെന്ന്. ഷൻവികരണം എന്ന് പറയുന്ന ദിവാദി ഉദ്ദേശിച്ചാണ് പറയുന്നത്. കാരണം ഈ പുഷാദി എന്ന് പറയുന്നത് ഭുവാദിയിലുണ്ട്, ദിവാദിയിലുണ്ട്, ക്രിയാദിയിലുണ്ട്, ചൂരാദിയിലുണ്ട്, നാല് സ്ഥലത്തുണ്ട്. അതിൽ ഈ സൂത്രത്തിൽ ദിവാദിയിൽ വരുന്ന കുഷാദി എടുത്താൽ മതി. പിന്നെ ദ്യുതാദി, അത് രണ്ടിനെ കുറിച്ച് ഇപ്പം ചിന്തിക്കുകയേ വേണ്ട. ഷൻവികരണ കുഷാദി ദ്യുതാദി അതെല്ലാം തൽക്കാലം ചിന്തിക്കണ്ട, ഇത് മാത്രം നോക്കുക. ലതിതസ്ഥ ഋകാരമിത്തായി വരുന്നത് യസ്യധാതോ ഋകാരഃ ഇത് തസ്മാത് പരസ്യ ശ്ലേഹേ അങ് സ്യാത് പരസ്മീപദേ പരേ ഏവം ആഗ മ ശ്ലീതി ഇതി സ്ഥിതേ ഗമിത്യസ്യ ഋദിതത്വാത് തസ്മാത് പരസ്യ ശ്ലേഹേ അങ് സ്യാത് പരസ്മീപദേ തി പരേ. ഇപ്പൊ സിച്ചിന് വിവരം അങ്ങ് വന്നു. ഇപ്പൊ എന്തായി? ആഗമ അങ്ങില് ആ അംഗകാരയിട്ട് ആ ഇവിടെ വാഗമഹന ജനഘന ഖസാൻ ലോഭ കിങ്തി അണങ്ങി വരുമോ? എന്തുകൊണ്ട് അങ്ങി എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അത് വരത്തില്ല. അസ്സിച്ചോ അപ്രത്യേ വരുമോ? സ്വിച്ചല്ലേ, സ്വിച്ച് അവിടെ വന്നിട്ടില്ല. അതാണ് അവിടെ പറഞ്ഞ എന്താണ് വൃത്തിയിൽ എന്താ പറഞ്ഞത്? അസ്സിച്ചോ അപ്രത്യേ എന്ന് പറയുന്നതിന്റെ വൃത്തിയില് വിദ്യമാന അസ്സിച്ചോ ബാക്കി അസ്തേശ്ച പരസ്യ അപ്രത്യ ഈടാകും. അപ്പോൾ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ആ ഗ മ ആത്ത് അങ്ങനെ വരുന്നു. അഗമത് ജോലി കഴിഞ്ഞു എളുപ്പം. അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചിന്തിക്കണ്ട. ആ ഗ മ താം അങ്ങനെ വരുന്നു. അഗമതാം ആഗമ അഗമൻ അഗമത് അഗമതാം അഗമഹ അഗമത്തം എല്ലായിടത്തും അഗമാന്ന് വരുന്നു, കൂട്ടിച്ചേർത്ത മതി. അഗമം അഗമാവ അഗമാ ലങ്ങിൽ വരുമ്പം വിശേഷ സൂത്രം ഏത് വരുന്നു? ഗമേരിട്ട് പരസ്മദേഷ അഗമിഷ്യത് അഗമിഷ്യതാം അഗമിഷ്യ അഗമിഷ്യ അഗമിഷ്യതം അഗമിഷ്യം. ഇതുപോലെ വരുന്ന മറ്റു ധാതുവാണ് യമു പരമേ. യമു ശബ്ദത്തിൽ ഇപ്പന്നിരിക്കും മേസൂത്രം വരുന്നു യമിന്റെ മകാരത്തിന് ഛ വന്നു, എല്ലായിടത്തും എച്ച എന്ന് വരും പരസ്യം. വേറെന്നുണ്ട് ദാനദാനി എച്ച വരും. സൂത്രം ഏതാണ് എച്ച വരുന്നത്? കറക്റ്റായി പറഞ്ഞു പറയാം. അധ്യയനാത് പരാജയത്തെ പറയാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അധ്യയനാത് പരാജയത്തെ എന്നാണ് അതിൻ്റെ അർത്ഥം. അധ്യയനാത് പരാജയത്തെ മനസ്സിലായില്ലേ? പറഞ്ഞു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? അസോഢ അധ്യയനാത് പരാജയ പറയണം, പറയാൻ ശ്രമിക്കണം. ഞാനൊരു ടെസ്റ്റ് പേപ്പർ നടത്തി എത്ര പേര് പാസ്സാകും? നടത്തേണ്ട ആവശ്യമില്ല, എന്ന് ടെസ്റ്റ് പേപ്പർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ പാസ്സാവുന്നുണ്ട് ആരൊക്കെ ഫെയിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തു വരുന്നു? എച്ചതി എച്ചത എച്ചന്തി എച്ചസി എച്ചത എച്ചാമി യമുദ്ധാതുവിന്റെ ലെട്ടിൽ വരുമ്പോ ദിത്വം വരുന്നു, ഫലാതിശേഷം യാ യമ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. പഠിച്ചതാണ്, പഠിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു. യാ യമ യമം നിരുന്നു, ദിത്വം വന്നു, ഹലാതിശേഷം വന്ന യാ തന്നെയിരിക്കും. യാ യമെന്നിരിക്കുമ്പോ എന്ത് സൂത്രം വരുന്നു എന്ന് പറയുമ്പോൾ പഠിച്ചതേ ചോദിക്കുന്നു. ഒരു നല്ല അധോധായ യയാമ യമ അത് സന്നിരിക്കുന്നു. അവിടെ എന്തോരും ദിത്വം വരുന്നു, കണ്ണടച്ച് പറയാമല്ലോ. യമ യമ അത് സന്നിരിക്കും. എന്തുവരുന്നു? പഠിച്ചതാണ്, പുതിയത്. സൂത്രം പറഞ്ഞാൽ മതി. സൂത്രം അത് വരൂ. അവിടെ യം ഇല്ലല്ലോ, അവിടെ ഗമ ഹന ജന ഹന ഖസാലിന്ത്യാണ്. നമ്മള് അങ്ങനെ തെറ്റ് പറഞ്ഞാൽ എന്റെ ബുദ്ധിയും തിരിഞ്ഞു. ചിലപ്പോ ഞാനും പറയും ആ വന്നു എന്ന് പറയും. കാരണം എനിക്കൊരു ഭയങ്കര വിശ്വാസമാണ് നിങ്ങളൊക്കെ പറയുന്നത് ശരിയായിരിക്കും. എനിക്ക് അബദ്ധം പറ്റിട്ടാന്ന് വിചാരിച്ച് ഞാനങ്ങ് സമ്മതിക്കും. അതാ ഹേകൽ മധ്യാനാദേശാദേർ ലഡി ഏറ്റവും അഭ്യാസതവും യാമ ഏമതുഹു ഏമുഹു. ഇനി വരേണ്ടത് മകാരാന്തത്തിൽ ഏതൊക്കെ അനിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ യമു വരുന്നുണ്ടോ? യമു വരുന്നുണ്ടോ? അപ്പോ അജന്തു അകാരവാൻ വായ തസ്യനെടുതലി വേദയം വികല്പമായിട്ടിട്ട് വരും. എന്തോരും എന്തോരും ജയമി ഇട്ട് വരാത്ത പക്ഷമാണ് യാ യമു ധാന്നിരിക്കുമ്പോ എന്തുവരുന്നു? യയന്ത യേമതുഹു യയാമ യയമ. അവിടെ എന്തു വന്നു? അടുത്ത് വരുന്നത് എന്താണെന്ന് നോക്കറിയാം. എന്താണോ എന്നാണോ വരുന്നത്? ക്രാദ്യന്യോ ഡിസൈഡ് ഭവ്യത് വരും. പിന്നെ എന്ത് വരും? ഏതാണ് ഏത്വാഭ്യാസനം വരുന്ന സൂത്രം ഏത്? അപ്പൊ അതിന്റെ വൃത്തിയുടെ അറിഞ്ഞാൽ പ്രശ്നം തീർന്നു. എന്താണ് രണ്ണിമിത്താദിശാദിക എന്നാ ഭവതി ബാക്കി യദംഗം തദവേശ്യ അസംയുക്ത മധ്യസ്യ ആദയത്വം അഭ്യാസലോപസ്യ കിതിലടി. ശരിയായല്ലോ. ഏമിവ ഏമിവ യമ താ എന്തുവരുന്നു? അനുസ്വാരം പരിശോധന അങ്ങനെ എന്താരോ എന്താരഹ എന്താസി എന്താസ്ത എന്താസ എന്താസ്മി എന്താസുഹ എന്താസ് യമി ഇതിന്നവരുന്നു. ഉപരമിക്കുന്നവൻ ഇതിന്നവരുന്നു. സംയമി സംയമനം സംയന്ത എല്ലാം ഇതിന്നവരുന്നു. ധാരാളം പ്രയോഗത്തിലുള്ളത് അതാണ്. യമസ്യാത്തി എന്തുവരും? ഇട്ട് വരുമോ? വരുമോ? ഇല്ല. അനിട്ട് ധാതുവാണ്. പിന്നെ എന്തുവരും? അനുസ്വാര പരസവർണം വന്നാൽ യംസ്യതിയം സായുണ്ട് അനുസ്വാരം വരും. പരസവർണം വരുമോ? ഇല്ല. ഇല്ല. ഞങ്ങൾ പറഞ്ഞു തന്നെയാണ് യംസ്യതി യംസ്യത എംസ്യന്തി എംസ്യസി എംസ്യത എംസ്യത എംസ്യാമി. ലോട്ടിൽ വരുമ്പോ എങ്ങനെ വരുന്നു? യച്ഛതു യച്ഛദാദ് യച്ഛദാം യച്ഛന്തു യച്ഛ യച്ഛദാ യച്ഛദം. അങ്ങനെ വരുമ്പോ അയച്ചത് അയച്ചതാം അയച്ചൻ അയച്ച അയച്ചത് അയച്ചത് അയച്ച അയച്ചാവ ഇവിടെ ഒന്നും വിശേഷമൊന്നുമില്ല. വിധില്ലെങ്കില് ഇതുപോലെ ആശയല്ലെങ്കില് യമ്യാദ് യമ്യാസ്ത യമ്യാസ്യു യമ്യാഹ യമ്യാസ്ത യമ്യാസ്ത യമ്യാസം. ഇല്ലെങ്കില് ശ്രദ്ധിക്കണം യമ ആയാമ തിപ്പ് സിച്ച് അനിട്ടാണ് ഏ സൂത്രം വരുന്നു? എന്താണ് വൃത്തി? സ്വിച്ചിനിട്ടും വരും. അതാണ് സക്കും വരുന്നു സ്വിച്ചിനിട്ടും വരുന്നു. ആ യ പരത്തിൽ സക്ക് വരും. അതിന്റെ പരത്തിൽ ഉള്ള സ്വിച്ചിനിട്ട് വന്നു. ആ യ ഏത് സകാരമാണ് ലോപിക്കുന്നത്? സ്വിച്ച്. സൂത്രം ഇടയിട്ടി. അത് പോയി അകസവർണ്ണ ദീർഘം വന്നു. ഈ തായി ആ എം സ് എം സ് എന്നിടത്ത് എന്തുവരും? മനസ്സിലോ ഐ എം സി സക്കു വന്നാലും ഒരു സകാര ശേഷിക്കും. അടുത്ത് രണ്ടും കാണും, സിച്ചും കാണും സക്കും കാണും. അതുകൊണ്ട് എന്തുവരും? ആ എം സിഷ്ഠത്വം അയം സിഷ്ഠാം. അവിടെ എന്താ ഒരു സകാരം ലോപിക്കാത്ത? ആ ഈട്ടുള്ളടത്താണ് ലോപിക്കുന്നത്. അവിടെ ഈട്ട് വരുന്നില്ല. അവിടെ എന്തുകൊണ്ട് ഈട്ട് വന്നില്ല? അവർക്ക് വന്നു. അതുകൊണ്ട് അയം സി ദയം സിഷ്ഠാം അയം ശിഷു അയം സിഹി അയം സിഷ്ഠം അയം സിഷ്ഠ അയം ശിഷം അയം ശിഷ അയം അയം സ്യത്. എന്താ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടെങ്കി ഇപ്പൊ തീർക്കണം. അയം സി അയം സ്യത് അയംസിതായംസ്യം അയംസ്യ അയംസിതായംസ്യം അയംസ്യം അയംസ്യം അയംസ്യം. ഇതുപോലെ നമു പ്രഹൂത്വി നമസ്കരിക്കുക, ധാരാളം പ്രയോഗിക്കുന്ന ധാതുവാണ്. നമസ്കാരം പ്രണമ്യ, അവിടെ നാന്നൂറ നമ്മു ആണ്. അവിടെ സൂത്രം വരുന്നു നമ്മു ധാതുവാണ്. ഏ സൂത്രം വരുന്നു നമ്മെന്നാണ് വരുന്നത്. പക്ഷെ പ്രണമ്യ എന്ന് വരുന്നതിന് സൂത്രവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചു? സൂത്രം പഠിച്ചു. ഉപസർഗ അസമാസേപി ണോപദേശ്യാണ് നകാരം വരുന്നത്. പ്രണമതി പ്രണമ്യ, അതുപോട്ടെ. നമ്മെന്ന് പറയുന്ന നമ്മായി നമ്മ നമ്മ ശപ്പ് തിപ്പ്. ഏ സൂത്രം അവിടെ വരുന്നത്? നമ്മ ശപ്പ് തിപ്പ്. ഏ സൂത്രം വന്നത്? ഒരു സൂത്രം വരുന്നില്ല. ധൈര്യമായി പറയണ്ടേ, ഞാൻ വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ ചോദിക്കുന്നേ. നമതി നമത, നമന്തി നമസി നമത, നമത നമാമി നമാഭ. സിദ്ധാന്തമതിയില് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രസിദ്ധമായ ഇതെല്ലാം കൊടുക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് കൊടുത്തിട്ടില്ല ഞാനീ പറയുന്ന അധികം പറയുന്നതെല്ലാം തന്നെ സിദ്ധാന്തമതിയിലുണ്ട്. പക്ഷെ എല്ലാം പറയാൻ പറ്റില്ല, വേറെ പല സൂത്രങ്ങളും വരും. ഞാൻ ഈ പറയുന്നതെല്ലാം ഭൈമി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ള അധികമായ ധാതുക്കളിലൂടെ പറയുകയാണ്. കാരണം അത് പ്രചാരത്തിലുള്ളതാണ്, പറയേണ്ടതാണ്. പക്ഷെ എല്ലാം പറയാൻ പറ്റില്ല, കാരണം മറ്റ് സൂത്രങ്ങൾ വന്നാൽ പ്രശ്നമാകും. അങ്ങനെ അല്ലാത്ത നമ നല്ല ലിട്ട് എന്ത് വരുന്നു? നാമ നമ അതുസംഗ്രഹിക്കുന്നിടത്തെ സൂത്രം വന്നത് അതയൽ മധ്യേ അനാദേശാദിയുടെ നമ നമ്മൾ നല്ല വൃദ്ധി വന്ന് നന്നാമ നേമത്തുഹു നന്നാമ നേമത്തുഹു നേമ്യഹു. മകാരാന്തത്തിൽ ഏതൊക്കെയാണ് അനുട്ടുകൾ? നമ്മു വന്നല്ലോ, നമ്മു വന്നല്ലോ. എനിക്ക് വന്നപ്പോ അനുട്ടായ മകാരാന്തത്തിന്റെ എല്ലാത്തിന്റെ രൂപം നമ്മൾ ശ്രദ്ധിച്ചെന്നാ അല്ലേ? രമൊന്നില്ല, ആത്മനെ പദമാണ് അത്, രമതേ. അതുകൊണ്ട് അത് ഒരാൾക്ക് വരും. അപ്പൊ എന്ത് വരുന്നു? നന്നാമ നേമത്തു നേമഹു അനിട്ടായുണ്ടെന്തോരും അജന്തു അകാരവാൻവായ തസ്യനൊരു ധലി വേട്ടയോ. ഇട്ട് വരുമ്പോ എന്തോരും നന്നമിത ഇട്ട് വരാത്ത വർഷത്തിലോ അനുസ്വാരം നന്നന്ത നേമത്തു നേമ നന്നാമ നന്നമ നേമിവ എല്ലാം പഴയതുപോലെ തന്നെ. നമ്മ താന്നിരിക്കുന്നിടത്ത് നന്ദ നന്ദാരോ നന്ദാസി നംസ്യതി നംസ്യതഃ നംസ്യന്തി നംസ്യസി. ഒരു നന്ദ ധാതുണ്ട്, നന്ദതി നന്ദതഃ നന്ദ, അത് വേറെയാണ്. ഇത് നമ്മാണ്. എന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് പോയി. ലോട്ടിൽ വരുമ്പോ നമത് നമതാ നമതാ നമന്ത് നമ നംസ്യതി ഇപ്പൊ പറഞ്ഞല്ലോ. നമ നംസ്യതി അനുസരം വന്നു നംസ്യതി. മറ്റു പേരെ മറ്റ് നന്ദിഷ്യ വരുന്നു. ഏതൊക്കെയാണ് ദീത? അനട്ട് അനട്ട് ധാതുക്കള് അത് അത് ക്ഷിത് ചുത് തുത് വിദ്യരി വിനടി വിന്ദ് സത് സത് സിദ്ധ പദ ഷോഡശ. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ചോദിക്കും, നമ്മിന് വരുമ്പോ എന്തുവരും? യമ രമ നമാതാം സച്ച സക്കും സിച്ചും വരുന്നുണ്ട്. ഈട്ട് വന്ന് ഇടവീട്ടിൽ ലോപിച്ച് സവർണ തീർക്കുമെന്ന് ആ നമീത് അനംസീത് അനംസീത് അനംസീത് അനംസിഷ്ഠാം അനംസിഷുഹു അനംസിഹി അനംസിഷ്ഠം അനംസിഷ്ട അനംസിഷം അനംസിഷു അനംസ്. അടുത്ത് അനംസിതനംസിതാം എവിടെ വൃതിലിംഗം എങ്ങനെയാ രൂപം നമ്മൾ പഠിച്ചത്? ഏത് ഏത് ലിംഗം? ശൃണുയാത് ശൃണുയാസ്ഥാം ശൃണുയാസുഹു ശൃണുയാത് അല്ല, രൂപം എങ്ങനെ വരും നിങ്ങൾ പുസ്തകത്തിൽ നോക്കണ്ട, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ശൃണുയാത് ശൃണു യാതാമാണോ യാസ്ഥാമാണോ? എന്തുവരും? ശൃണുയാസ്ഥാമാണോ ശൃണുയാതാമാണോ? മിഥിലിംഗില് സകാരം എങ്ങനെ പോവും? ആ സർവധാതുക ലിംഗോ, അത് ശരിയാണ്, അത് ഞാൻ വിട്ടുപോയി, ശരിയാണ്. സർവധാതുക ലിംഗോ അനസ്യസ്യ അനന്തസ്യ സസ്യലോകസ്യ, ശരിയാണ്. ശൃണുയാത്താം അല്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ അത് പറഞ്ഞില്ല, പറഞ്ഞോ? ശൃണുയുഹു, ഇനി എന്ത് വരുന്നു? ശൃണു യാസ് ഉസ്, സകാരത്തിന് ലോകം വരും എങ്ങനെ? ലിംഗസ്ലോകം അനന്തസ്യ സർവധാതുവിന്, കാരണം ബാക്കിയുള്ളിടത്തൊന്നും ഇതിന്റെ ആവശ്യം വന്നില്ല, അതുകൊണ്ട് എല്ലായിടത്തും എന്ത് വന്നു? അതോയേ വന്നു, ഗുണം വന്നു. അതുകൊണ്ട് ഈ യാസിന്റെ സകാരത്തെക്കുറിച്ച് ഇതുവരെയും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. ഇന്നലെ ഞാനും ചിന്തിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞോ പറഞ്ഞില്ലോ? ആ എന്തായാലും പറഞ്ഞതായിട്ട് നിങ്ങൾ കണക്കായിക്കോളൂ. ശൃണു യാ ഉസ് എന്നിരിക്കും വേദസൂത്രമാണ് പഠിച്ചു വരുന്നത്, പഠിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ സൂത്രം? അത് തന്നെ, അത് തന്നെ സൂത്രം പറഞ്ഞ ഉസ്യപദാന്ത അവർണാന്ത ഉസി പരവ്യേകാദേശ്യ പരവ്യേകാദേശമായിട്ട് വന്നിട്ട് വരുന്നു. നോക്കുന്നതല്ലാണ്, ചിലപ്പോൾ ഞാനും വിട്ടുപോകും, പഴയ ബുദ്ധിയാണ്, നിങ്ങളുടെ പുതിയ ബുദ്ധിയാണ്. പരസ്യവദന ഇതി പരസ്യവദന, ഇതോടുകൂടി പരസ്യവദമെല്ലാം കഴിഞ്ഞു, ഒരു വലിയ ജോലി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വെച്ച് നമുക്ക് ഇതിൽ കൂടുതൽ ധാതുക്കൾ ശ്രദ്ധിക്കാം. ലഘുസിദ്ധ എന്ന് പറയും കൊടുത്തിട്ടില്ല, നമ്മൾ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. വളരെയധികം ധാതുക്കൾ ശ്രദ്ധിക്കും, ഇത്രയും പഠിച്ചു വെച്ചു. ഏത് ഏത് ദൃശ്യ, അത് വന്നില്ലല്ലോ, അതൊക്കെ അങ്ങനെയല്ല, എന്തെല്ലാം ഇനി വരാൻ കിടക്കും. അവർണം എന്ന് പറഞ്ഞു, അത് അന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, വേറെന്ന് പറഞ്ഞു അവർണം എന്നായിരുന്നു. അപ്പോ ആത്മനേയ പദം ആണ് അടുത്ത് വരുന്നത് എന്ന് വെച്ചാൽ ഇനി എല്ലാം ആദ്യം പോലെ ഒന്നേന്ന് തുടങ്ങണം. ഒരു വീട് പണിഞ്ഞെല്ലാം പൂർത്തിയാക്കിയപ്പോൾ അത് അതിൻ്റെ ആർക്കിടെക്ട് ശരിയല്ല എന്ന് തോന്നിയിട്ട് അത് ഇടിച്ചു കളഞ്ഞിട്ട് വീണ്ടും ഒന്നേ എന്ന് പണിയുന്ന കാശുകാരെ പോലെയാണ്. നമുക്ക് ഇനി ഇതെല്ലാം ആദ്യം മുതൽ പണിയേണ്ടി വരും. തുടക്കം മുതൽ പണിയാന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സർവ്വസാധനങ്ങളും കയ്യിലിരിക്കണം. മെറ്റീരിയൽസ് അത് മതി, അത് വെച്ച് പുതിയ വീടുണ്ടാക്കാം. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്, പുതിയ മെറ്റീരിയൽസ് കുറച്ചുകൂടി ചേർത്താൽ മതി, പഴയതും പുതിയതും. ജർമ്മൻ ടെക്നോളജിയാണ്, റോഡ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, പഴയ സാധനവും പുതിയ സാധനവും കൊണ്ട് വെച്ച്. അതുപോലെ അതുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതുവരെയുള്ള സർവ ഇടപാടുകളും കയ്യിലിരിക്കണം, ഒന്നും വിടാൻ പാടില്ല. പ്രത്യേകിച്ചും വിശേഷിച്ചും ലിട്ട് ലുട്ട് ലുട്ട് ലിങ് എല്ലാം അർദ്ധാതുവാണെങ്കിലും അവിടെ ഒന്നും വലിയ ശല്യം ചെയ്യുന്ന ആൾക്കാരല്ല. ശല്യം വരുന്നത് കൂടുതലായിട്ട് എവിടെയാണ്? ലിട്ടിലും ലുങ്ങിലും. ആശീർലിംഗിലും ഒരു ചെറിയ ശല്യം ഉണ്ട്. ഇത് കൃത്യമായും അറിഞ്ഞിരിക്കണം. പിന്നെ പരിചയങ്ങളുടെ കാര്യം പറയാനുമില്ല. ഇതറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. അതിനുള്ള സമയം നിങ്ങൾക്കുണ്ട്.